ബ്രഹ്മസൂത്രസങ്കര ഭാഷ ഒന്നാം അധ്യായം 12 അധികരണം 5 സൂത്രം 18 അന്തര്യാമി അധിദൈവ ദൈവാദിഷു തദ്ധർമ്മ വ്യപദേശ ദന്തര്യാമി അധികരണമാണ്. മുമ്പ് ഒന്ന് അന്തരധികരണം, നാലാമത്തെ അന്തരധികരണം. അന്തരധികരണം മുമ്പും വന്നിട്ടുണ്ട്. ഒന്നാം പാദത്തിലെ ഏഴാമത്തെ അധികരണം അന്തരധികരണം, രണ്ടാം പാദത്തിലെ നാലാമത്തെ അധികരണം അന്തരധികരണം. രണ്ടിടത്തും വിഷയവാക്യങ്ങൾ വേറെയാണ്. ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തിൽ അവിടെ ഏഴാമത്തെ അധികരണത്തിൽ ആദിത്യ പുരുഷനെ കുറിച്ചാണ് അവിടെ വിചാരം ചെയ്തത്. ആരാണ് ആദിത്യ പുരുഷൻ? ഇവിടെ വിചാരം ചെയ്തത് നാലാമത്തെ അധികരണത്തിൽ അക്ഷിപുരുഷനെ കുറിച്ച്. ആരാണ് അക്ഷിപുരുഷൻ? അവിടെ അന്തഃതദ്ധർമ്മ ഉപദേശം അതങ്ങനെയാണ് തുടങ്ങിയത്. ഇവിടെ അന്തരപ്രത്യേകി, ഇവിടെയും അടുത്തതിലും പറയുന്നുണ്ട്. എന്താണ് തദ്ധർമ്മ വ്യപദേശ? അങ്ങനെ സൂത്രങ്ങൾക്കും അധികരണങ്ങൾക്കും എല്ലാം പലതരത്തിലും സമാനതകൾ വരും, തുല്യത. ഇവിടെയും അന്തര്യാമിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അവിടെയും അന്തര്യാമിയെ കുറിച്ച് തന്നെ ചർച്ച ചെയ്തു. ആദിത്യ പുരുഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അഥ യേശു പുരുഷ, ആദിത്യ പുരുഷ എന്ന് പറഞ്ഞ ആദിത്യ പുരുഷനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്തത്. ഇവിടെ പറയുന്നത് യേശു അശ്വിനി പുരുഷോ ദൃശ്യതി അക്ഷിപുരുഷനെ കുറിച്ച്. ഇവിടെയെല്ലാം ആദിത്യൻ എന്ന് പറയുന്ന ഉപാധി, ഇവിടെ അക്ഷി എന്ന് പറയുന്ന ഉപാധി, ആ ഉപാധികളെ നിർദ്ദേശിക്കുന്നു. ഉപാധികളിലൂടെ പരമാത്മാവിനെ നിർദ്ദേശിക്കുന്നു. അത് പൊതുവായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉപാധിയിലൂടെ പരമാത്മാവിനെ നിർദ്ദേശിക്കുന്നിടത്ത് അത് ഉപാസനയ്ക്കാണ്. അതേ പരമാത്മാവിനെ തന്നെ കേവല തത്വമായി ഉപാധി കൂടാതെ ഗ്രഹിക്കുമ്പോൾ അത് പരമാത്മാവ് ജ്ഞേയമായി, ഉപാസ്യമല്ല. ഉപാസന എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ട് ധ്യാനമാണ്. ഉപാസന പ്രാധാന്യം ധ്യാനത്തിനാണ്. ഉപനിഷത്തുകളിൽ ഉപാസന എന്ന് പറയുന്നതും ഇന്നത്തെ കാലത്ത് ഉപാസന എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഉപാസനകൾ എന്ന് പറയുന്ന പൗരാണികമായ ഉപാസനകൾ, അവിടെ കൂടുതൽ പ്രാധാന്യം വരുന്ന ഭക്തിക്കാണ്. വേദത്തെ സാറിന് പറയും മൂന്നായിട്ട് തിരിക്കും, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. അവിടെ ഉപാസന എന്ന് പറയുമ്പോൾ ഭക്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭാഷകാരൻ ഭക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്, ഭക്തി ശ്രദ്ധയോടുകൂടി ഈശ്വരനെ ഉപാസിച്ച് ഈശ്വരന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു എന്നെല്ലാം പറയും. പക്ഷെ എല്ലായിടത്തും അത് ബാധകമല്ല. പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നു, അവിടെ പഞ്ചാഗ്നി ഉപാസന എന്നൊന്നും പറയുന്നിടത്ത് വിശേഷിച്ച് ദേവത ഉപാസനയിലോ അല്ലെങ്കിൽ ഈശ്വര ഉപാസനയിലോ പറയുന്നത് പോലെയുള്ള ഭക്തിയെക്കുറിച്ച് പറയുന്നില്ല. ഉപാസനയിൽ ഭക്തിക്ക് പ്രാധാന്യം വന്ന പിൽക്കാലത്താണ്, പൗരാണികമായ കാലത്തിലൊക്കെയാണ് വന്നത്. അപ്പോൾ ദേവത ഉപാസനയ്ക്ക് പ്രാധാന്യം വന്നത്, മറിച്ച് വൈദിക ഉപാസനകളിൽ അങ്ങനെയില്ല. അഗ്നി ഉപാസിക്കുന്നു എന്നെല്ലാം പറയുന്നിടത്ത് സ്ത്രീയെ അഗ്നിയായി ഉപാസിക്കുന്നു. എന്തിനേ ഉപാസിക്കാം, എന്തിനേയും ധ്യാനിക്കാം. അവിടെ അങ്ങനെ ഭക്തിക്ക്, അവിടെ കേവലം ധ്യാനം ചില ഭാഗങ്ങൾ ഒഴികെ അവിടെ ഭക്തിക്ക് വലിയ സ്ഥാനമാണ്. എന്നുവെച്ചാൽ ഭക്തി കൂടാതെയും ഉപാസനയാകാം, ഭക്തിയോടുകൂടിയും ഉപാസനയാകാം. പക്ഷേ പൗരാണികമായ ഉപാസന എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ ധ്യാനത്തിനല്ല പ്രാധാന്യം, ഭക്തിക്കാണ്. അല്ലെങ്കിൽ പറയും ഭക്തി തന്നെയാണ് അവിടുത്തെ ധ്യാനം എന്ന് പറയും. ഭക്തി എന്ന ഭാവനയാണ് അവിടെ പറയുന്നത്. ഭക്തി എന്ന് പറയുന്ന വൈകാരികമായ ഭാവന ഇവിടെ അങ്ങനെയല്ല, നിർദ്ദേശിക്കുന്നു. മനസ്സിനെ ബ്രഹ്മമെന്ന് ധ്യാനിക്കുക എന്ന് പറയും, അതൊരു വൈകാരികമായ ഭാവമല്ല. അതിനകത്ത് കരച്ചിലും പിഴിച്ചിലും ഒന്നുമില്ല, അത് മാനസികമായ ഒരു അഭ്യാസം അത്രയേ ഉള്ളൂ, കേവലമായ ധ്യാനം. അങ്ങനെ പല തരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നു. ഇവിടെ അടുത്തും പറയുന്നത്, ഇവിടെ പറയുന്ന അന്തര്യാമി അധികരണം, അവിടെയും ഉപാസനയെ കുറിച്ച് പറയുന്നു. തത്വത്തെയും എടുക്കാം ഇവിടെ. എവിടെയെങ്കിലും ഒരു ഗുണം, ഒരു ധർമ്മം, ഒരു ക്രിയ, വിശേഷിച്ച് എന്തെങ്കിലും ഒരു ആകാരം, ഇതെല്ലാം നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ഉപാസനയാകും. എന്ന് വെച്ചാൽ അതിനെ ആശ്രയിച്ച് ധ്യാനിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേ ഭാഗത്ത് തന്നെ അതിനെ നിരാകരിച്ചിട്ട് തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അത് ജ്ഞാനമായി. ഉപാസനയിൽ എന്ന് പറയുമ്പോൾ അതിൽ അഭ്യാസമുണ്ട്, ജ്ഞാനം എന്ന് പറയുമ്പോൾ അഭ്യാസമില്ല. ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ ആവർത്തിയുണ്ട്, ജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ആവർത്തിയില്ല. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പറയുന്നത് പലപ്പോഴും ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കും, എത്ര തവണ ഇത് പറഞ്ഞു കഴിഞ്ഞാലും എന്താ അതിൻ്റെ വ്യത്യാസം. ഉപാസനയിൽ ഏതൊരു തത്വത്തെയാണോ നിർദ്ദേശിക്കുന്നത് ആ തത്വത്തിൻ്റെ ഭാവനയാണ് ഉപാസന. ഭാവന എന്ന് പറയുമ്പോൾ അതിന് നൈരന്തര്യം ആവശ്യമാണ്. തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭാവനയില്ല, മറിച്ച് തത്വഗ്രഹണമാണ്. തത്വഗ്രഹണം എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെയാണോ ഉപാസനയിൽ നൈരന്തര്യം വരുന്നത്, എന്നുവെച്ചാൽ നിരന്തരമായ മനോവൃത്തികളുടെ പ്രവാഹം ആവശ്യമായി വരുന്നത്. തത്വഗ്രഹണത്തെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഉപാസന എന്ന് പറയുമ്പോൾ അതിൽ അത് ആരോപിതമാണ്, ആരോപിക്കുകയാണ്, ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുന്നു. തത്വജ്ഞാനൊന്നിലൂടെ ആരോപണമില്ല, തത്വത്തെ ഗ്രഹിക്കുന്നു. തത്വഗ്രഹണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? തത്വഗ്രഹണത്തിന് ഒരിക്കലും ബാധ സംഭവിക്കുന്നില്ല. ഒരാരോപിതമായ ജ്ഞാനമാണെങ്കിൽ അതിന് ബാധ സംഭവിക്കാം. മറ്റേതെങ്കിലും പ്രമാണം കൊണ്ട് അതിന് ബാധ സംഭവിക്കാം. അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടാം. തത്വജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. തത്വജ്ഞാനത്തിന്റെ സ്ഥായിത്വം, സ്ഥിരത എന്നെല്ലാം പറയുന്നത് അതിൻ്റെ അബാധിതമായ അവസ്ഥയാണ്. അത് മറ്റൊരു പ്രമാണ ജന്യമായ ജ്ഞാനം കൊണ്ടത് ബാധിക്കുന്നില്ല, അതിനാണ് അതിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത്. തത്വജ്ഞാനത്തെക്കുറിച്ചും പറയും, അത് സ്ഥിരമായിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സദാസമയവും മനസ്സിൽ ഒരേ ജ്ഞാനം നിൽക്കുക എന്നുള്ളതല്ല. ഏതൊരു തത്വത്തെക്കുറിച്ചാണോ ഒരുവന് ബോധമുണ്ടായത്, ആ തത്വജ്ഞാനത്തിന് ബാധ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. ബാധ സംഭവിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെ അതിൻ്റെ എന്താണ് സ്വരൂപം എന്നൊരാൾ ബോധിച്ചു. ബോധിച്ചതിന് ശേഷം ആ ഞാൻ അങ്ങനെയല്ല അത് ബോധിച്ചത്, അങ്ങനെ എൻ്റെ ബോധം ശരിയല്ല, അങ്ങനെ ഒരു അറിവുണ്ടാകാതിരിക്കും, ബാധ സംഭവിക്കുന്നില്ല. എനിക്കുണ്ടായ അറിവ് അബദ്ധമായി പോയി, അത് ശരിയല്ല, അത് പരമാർത്ഥമല്ല എന്ന് രണ്ടാമതൊരു ബോധം ഉണ്ടാകാതിരിക്കുക. അങ്ങനെ ഒരു ബോധം ഉണ്ടാകാത്തതുകൊണ്ട് പറയുന്നു തത്വജ്ഞാനം നിത്യമാണ്. അത് തത്വജ്ഞാനം എന്ന് പറയുന്നത് ഏത് വിഷയത്തെയാണോ ആ വിഷയത്തിന്റെ സ്വരൂപത്തിൽ അറിയുന്നതെല്ലാം തത്വജ്ഞാനമാണ്. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം അത് പരമാർത്ഥ സത്യമാണോ അല്ലേ എന്നുള്ള വിഷയമുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഞാൻ ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ള തത്വജ്ഞാനമായി. ഇതിനെ മറ്റൊന്നായി അറിയാത്തിടത്തോളം കാലം എന്റെ ഈ അറിവിന് ബാധ സംഭവിക്കുന്നില്ല. ഈ വസ്തു ഇതായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഇനി മറ്റൊന്നായി അറിയാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതിന് ബാധ സംഭവിക്കാത്തതുകൊണ്ട് ഞാൻ പറയും എനിക്കുണ്ട ഞാൻ നിത്യമാണ് എന്ന് വെച്ചാൽ അബാധിതമാണെന്ന് അർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെയും എന്താണ് അന്തര്യാമി അധികരണത്തിന് അന്തര്യാമിയെ കുറിച്ച് പറയുന്നു. ഇമം ച ലോകം പരം ച ലോകം സർവാണി ച ഭൂതാനി യോ അന്തരോ യമയതി ത്വക്രമ്യ ശ്രൂയതേ യ പൃഥിവ്യാം തിഷ്ഠൻ പൃഥിവ്യാ അന്തരോ യം പൃഥിവീ ന വേദ യസ്യ പൃഥിവീ ശരീരം യ പൃഥിവീ അന്തരോ യമേതി ഏഷത്തെ ആത്മാ അന്തര്യാമ്യ അമൃത. ഇത് ബൃഹദാരണ്യത്തിലെ മന്ത്രമാണ്. ഇവിടെ രണ്ട് ശാഖകളുണ്ട്, ഒന്ന് കണ്ണു ശാഖയും മറ്റൊന്ന് മാധ്യന്തിന ശാഖയും. അപ്പൊ കണ്ണു ശാഖയ്ക്ക് അനുസരിച്ച കണ്ണു ശാഖയിൽ ആണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് അല്പസ്വല്പ വ്യത്യാസമുണ്ട് മാധ്യന്തിന ശാഖയിൽ. ഇവിടെ അന്തര്യാമിയെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് തരത്തിൽ, അതിഭൂതവും അതി അധ്യാത്മം, അങ്ങനെ രണ്ട് തരത്തിൽ. എന്നാ അന്തര്യാമിയെ കുറിച്ച് വേറെ അധിയജ്ഞം അധിദൈവം തുടങ്ങിയ പലതരത്തിലും ചർച്ച ചെയ്യുന്നുണ്ട്. അതിവിടെ ഈ ശാഖയിൽ അത് പറയുന്നില്ല, അതിനെ കുറിച്ച് പക്ഷെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗമാണ്. ഇത് ജനക സദസ്സിൽ ഉള്ള സംവാദത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലത്താണ്. ഉദ്ദാലകൻ ആരണി ജനകനോട് ചോദിക്കുന്ന സന്ദർഭമാണ് ഇത്. അന്തര്യാമി സൂത്രാത്മാവിനെ കുറിച്ച് ചോദിക്കുന്ന സന്ദർഭം. അവിടെ ആരണി പറയും, ഞാൻ കാപ്യന്റെ വീട്ടിൽ യജ്ഞം അധ്യയനം ചെയ്ത് കഴിയുന്ന സമയത്ത് കാപ്പ്യന്റെ ഭാര്യയെ ഒരു ഗന്ധർവൻ ആവേശിച്ചു. ആ ഗന്ധർവൻ ചോദിക്കും, ഞങ്ങളോടെല്ലാം ചോദിച്ചു, നിങ്ങൾക്കെല്ലാം അന്തര്യാമി അറിയാമോ എന്ന് ചോദിച്ചു. ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ ഗന്ധർവനോട് ചോദിച്ചു, എന്താണ് അന്തര്യാമി? ഉടനെ ഗന്ധർവൻ അത് വിശദീകരിച്ചു. കാപ്യൻ ഉൾപ്പെടെയുള്ളവർക്കത് വിശദീകരിച്ചു കൊടുത്തു. ആ ഗന്ധർവൻ വിശദീകരിച്ച അന്തര്യാമിയെ താങ്കൾക്കറിയാമെന്നാണ് യാജ്ഞവൽക്കനോട് ചോദിക്കുന്നത്. യാജ്ഞവൽക്കൻ പറയും, എനിക്കറിയാം. പറയും, അറിയാമെന്ന് പറഞ്ഞാൽ പോലെ അത് വിശദീകരിക്കുന്നു. കാരണം ബ്രഹ്മവിത്തുക്കൾക്ക് അവകാശപ്പെട്ട ഗോക്കൾ ഹിരണ്യത്തോടുകൂടി എന്തായാലും ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി. അറിയാം അറിയാമെന്ന് പറഞ്ഞാൽ പോലെ അത് വിശദീകരിക്കണമെന്ന് പറയും. യാജ്ഞവൽക്കം വിശദീകരിക്കുന്നതാണ് ഈ ഭാഗം. അന്തര്യാമി എന്നതാണ് എന്ന് അവസാനിപ്പിക്കുന്നതാണ് ന അന്യ അതോ അസ്തി ദുഷ്ട ന അന്യ അതോ അസ്തി ശ്രോത ന അന്യ അതോ അസ്തി മന്ദ ന അന്യ അതോ അസ്തി വിജ്ഞാത. അന്തര്യാമിയിൽ നിന്ന് അതിരിക്തനായി ഒരു ദുഷ്ടാവില്ല, ശ്രോതാവില്ല, മന്ദാവില്ല, വിജ്ഞാതാവില്ല, അതോ അന്യ അർത്ഥം. അതിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നും തന്നെ പരമാർത്ഥത്തിലില്ല. ഇങ്ങനെയെല്ലാം ഉപദേശിക്കുന്ന ആ സന്ദർഭം, യാജ്ഞവൽക്കന്റെ ആ സന്ദർഭത്തിൽ എന്താണ് ഇവിടെ അന്തര്യാമി എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവിടെയും മനസ്സിലാക്കണം, ഏതെങ്കിലും ഉപാധികളോടുകൂടി ആണ് അവിടെ ഗ്രഹിക്കുന്നതെങ്കിൽ അത് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപാധി സഹിതമായി ധ്യാനിക്കാൻ കഴിയും. നിരുപാധികമായി ഒന്നും മനസ്സിന് വിഷയമാകാതെ കൊണ്ട് അതിനെ ധ്യാനിക്കാൻ പറ്റില്ല. പക്ഷെ അറിയാൻ പറ്റും എങ്ങനെ അത് നിരുപാധികമാണ്, അവിഷയമാണ്, സർവസ്വരൂപമാണ്. ഈ തരത്തിൽ അതിൻ്റെ ബോധം ഉണ്ടാകും. അതാണ് മുഖ്യം. ഉപാസനയും ക്രമേണ അത് ജ്ഞാനത്തിലെത്തിക്കുമെന്ന് പറയുന്നുണ്ട്. എല്ലാ ഉപാസനകളുമല്ല, കാരണം പറയും കണ്ണിന് കാഴ്ച കിട്ടാൻ ഉപാസിക്കണം, കീർത്തി കിട്ടാൻ ഉപാസിക്കണം, പശുവിന് വേണ്ടി ഉപാസിക്കണം, വിത്തത്തിന് വേണ്ടി ഉപാസിക്കണം, ഇതൊന്നും അല്ല. അല്ലാതെ പരമാത്മ ഉപാസനയാണെങ്കിൽ അതും ക്രമത്തിൽ ജ്ഞാനത്തിലെത്തിക്കും. ആ ഉപാസനയ്ക്ക് വേണ്ടി അന്തര്യാമിയുടെ സ്വഭാവത്തെ ഇവിടെ വർണ്ണിക്കുന്നു. ഇമം ച ലോകം പരം ച ലോകം, ഈ ലോകവും പരലോകവും സർവാണിജ ഭൂതാനി, സർവഭൂതങ്ങളെയും യോ അന്തരോ യമേതി, ആരാണോ ഉള്ളിലിരുന്ന് യമനം ചെയ്യുന്നത്, നിയമനം ചെയ്യുന്നത്, പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥം കൊടുക്കുക. തിവക്രമേ ശ്രൂയതേ അവിടെ പറയുന്നു, യ പൃഥിവിയം തിഷ്ഠൻ, ഏതൊന്നാണോ പൃഥിവിയിൽ ഇരിക്കുന്നത്, പൃഥിവ്യാഹ അന്തരഹ, പൃഥിവിയുടെ സ്വരൂപമായിരിക്കുന്നത്, യം പൃഥിവി നവേദ, ഏതിനെയാണോ ആ പൃഥിവി ദേവതയ്ക്ക് പോലും അറിയാൻ കഴിയാത്തത്. എല്ലാത്തിനും ഒരു അധിഷ്ഠാന ദേവതയുണ്ടല്ലോ, ആ പൃഥിവി ദേവതയ്ക്കും അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇത് ആ ദേവതയുടെ സ്വരൂപമാണ്. ദേവതയെ പരമാർത്ഥമെന്നും പറയാം, അല്ലാന്നും പറയാം. ദേവതയെ ഉപാധിയോടുകൂടി എടുക്കുകയാണെങ്കിൽ അത് പരമാർത്ഥമല്ല. എന്നാൽ ദേവതയുടെ സ്വരൂപം പരമാർത്ഥമാണ്. എന്തുകൊണ്ട്? സർവസ്വരൂപവും പരമാർത്ഥമാണ്. ആണ്ട് പറയുന്നു പൃഥ്വി എന്ന വേദ, ആ പൃഥ്വി ദേവതയും അറിയുന്നില്ല. അല്ല, പൃഥ്വി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന മണ്ണെന്നുള്ള അർത്ഥത്തിലല്ല. മണ്ണെന്ന് പറയുന്നത് ആരെയും അറിയാറില്ല, അറിയുന്നതിനുള്ള ശേഷി അത് ആ ചൈതന്യമാണ്. പൃഥ്വി ശരീരം പറയും, നീ കാണുന്ന സമ്പൂർണ്ണ പൃഥ്വിയും ഏതൊരു സൂത്രാത്മാവിനാണോ ശരീരമായിരിക്കുന്നത്. പൃഥ്വിയും അന്തരോ യമയതി, ഏതൊന്നാണോ പൃഥ്വിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പൃഥ്വിയെ പ്രവർത്തിപ്പിക്കുന്നത്, അതിൻ്റെ ധർമ്മങ്ങളെയെല്ലാം അതിനെ കൊണ്ട് നിർവഹിപ്പിക്കുന്നത്, അതിൽ തന്നെ ഉണ്ടല്ലോ, അതിഭൗതികമായി ആദിദൈവികമായി ആധ്യാത്മികമായി മൂന്ന് ഭാവങ്ങളെ കുറിച്ച് പറയും. ഏഷ തേ ആത്മാ, അതാണ് നിന്റെയും സ്വരൂപം. അന്തര്യാമി, അതാണ് അന്തര്യാമിയായിരിക്കുന്നത് എന്നുവെച്ചാൽ സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നത്. അമൃത, പൃഥ്വി നശിക്കുമ്പോഴും നശിക്കാതിരിക്കുന്നത്. നീ സ്വയം നശിക്കുന്നു എന്ന് കരുതുമ്പോഴും നിന്നിൽ നശിക്കാതിരിക്കുന്നത് പരമാർത്ഥം. അന്തര്യാമി അമൃത എന്ന് പറയുമ്പോൾ ആ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ജ്ഞേയമായ തത്വമാണ്. മറിച്ച് പൃഥ്വിയുടെ ഉള്ളിലിരുന്ന് പൃഥ്വിയെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള ഒരു ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഉപാസ്യമായ തത്വമായി ഇത്യാദി. ഇവിടെ എന്തിനാണ് പറയുന്നത്? അത്ര അധിദൈവത്വം, അധിലോകം, അധിവേദം, അധിയജ്ഞം. അധിഭൂതം അധ്യാത്മം ച കശ്ചിത് അന്തരവസ്ഥിതു യമ ഇതാ അന്തര്യാമീതി ശ്രൂയത്തെ. ഇവിടെ ഈ പറയുന്ന ഭാഗത്തിൽ ബൃഹദാരണ്യത്തിലെ ഈ ശാഖയിൽ രണ്ട് കാര്യം പറയുന്നുള്ളൂ. ഒന്ന് അധിഭൂതമായിരിക്കുന്നു, മറ്റൊന്ന് അധി ആത്മമായിരിക്കുന്നു, അധ്യാത്മമായിരിക്കുന്നു. അവിടെ അധിഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയും ഏതെന്നാണോ ആദിത്യനിലിരിക്കുന്നത്, ഏതെന്നാണോ പൃഥ്വിയിലിരിക്കുന്നത്, ഏതെന്നാണോ വായുവിലിരിക്കുന്നത്, ഏതെന്നാണോ തേജസ്സിലിരിക്കുന്നത്, ഭൂതങ്ങളിലിരിക്കുന്ന അചൈതന്യം, അത് അന്തര്യാമിയായിരുന്നു ഈ ഭൂതങ്ങളെയെല്ലാം നിയമനം ചെയ്യുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ എല്ലാം നിയന്താവായിരുന്നു കൊണ്ട് അതിനെ കൊണ്ടെല്ലാം പണിയെടുപ്പിക്കുന്നു. അങ്ങനെ പറയും. അധ്യാത്മത്തെ കുറിച്ച് പറയുമ്പോൾ പറയും ഏതൊരുവനാണോ ഈ ശരീരത്തിലിരിക്കുന്നത്, ഏതൊരുവനാണോ ഈ ചക്ഷുഷിലിരിക്കുന്നത്, ഏതൊരുവനാണോ ഈ ശ്രോത്രത്തിലിരിക്കുന്നത് എന്നിങ്ങനെ ഈ ശരീര സംബന്ധിയായ അതിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ഈ ശരീരത്തിലുള്ള കർണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് അതാരാണ് എന്നുവെച്ചാൽ ഇവിടെയെല്ലാം ഇതിനെല്ലാം സർവനിയന്താവായ ഒരു ഈശ്വരൻ. അതിനെ വ്യക്തമാക്കാനാണ് ഈ ചർച്ച. അതിനുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന എന്തെങ്കിലും ഭൗതികമായ ഒരു ശക്തി, പ്രാണശക്തിയോ ഒന്നുമല്ല നിയന്താവായിരിക്കുന്നത്. അത് ചൈതന്യം തന്നെയാണ്. അല്ലെങ്കിൽ ജനം ധരിക്കും, എന്തുകൊണ്ടിപ്പോ സൂര്യൻ പ്രകാശിക്കുന്നു എന്നുള്ളത്, സൂര്യനാണ് സർവത്തിന്റെയും നിയന്താവ്, പ്രാണനെ നിലനിർത്തുന്ന അതാണ്. അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളും പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന് അത്യന്ത അപേക്ഷിതങ്ങളാണ്. അതുകൊണ്ട് അവയാണ് പ്രപഞ്ച പ്രവൃത്തികളെ നടത്തുന്നത് എന്നൊക്കെ ധാരണയുണ്ടാകാം. അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു. അതൊന്നുമല്ല, പരമാത്മ ചൈതന്യം തന്നെയാണ്. ഇവിടെ അത് കൂടാതെ അധിലോകം, അധിവേദം, അധിയജ്ഞം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അവിടെയെല്ലാം ഇതുപോലെ എടുക്കും. ലോകങ്ങളെല്ലാം ആരാണോ പ്രവർത്തിപ്പിക്കുന്നത്, വേദത്തെ ആരാണോ പ്രവർത്തിപ്പിക്കുന്നത്, യജ്ഞങ്ങളെല്ലാം ആരാണോ നടത്തിപ്പിക്കുന്നത്, ഇവിടെ ബൃഹദാരണ്യത്തിൽ ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ലെങ്കിലും മറ്റു ഗീതയിൽ പറഞ്ഞു അധിയജ്ഞം, അധിഭൂതം എല്ലാം അവിടെ പറഞ്ഞു. ഗീതയിലും അന്തര്യാമിയെ കുറിച്ച് പല ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നു. ആ അന്തര്യാമി എന്ന് പറയുന്ന അവിടുത്തെ ആശയവും ഇതിൽ നിന്ന് വന്നത് തന്നെ, ഉപനിഷത്തിൽ നിന്ന് വന്നത് തന്നെ. അവിടെ പറയുന്ന അധിയജ്ഞം, അധിഭൂതം തുടങ്ങിയ കാര്യങ്ങളും ഈ അന്തര്യാമി എന്നുള്ള പ്രകടനത്തിൽ നിന്ന് വന്നതാണ്. അപ്പോ ജഗത് നിയന്താവായി ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തത്വത്തെ അത് ഉപനിഷത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നു. ഇതാണ് ഭാഷ്യകാരനിവിടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ജഗം നിയന്താവായിരിക്കുന്ന ആ തത്വം ജീവനെ സംബന്ധിച്ച് ഉപാസ്യമാണ്. ജീവൻ ഉപാസിക്കേണ്ട ഒന്നാണ് എന്നുള്ള കാര്യം പറയുന്നു. അപ്പൊ ഇതിനെ തുടർന്ന് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം അങ്ങനെ ഒരു ഈശ്വര സങ്കല്പമുണ്ടായി. അതിന് പ്രാമാണികമായത് ശ്രുതി തന്നെയാണ്. അതിവിടെ വ്യക്തമാക്കുന്നു. അത്ര അതിദൈവതം അതിലോകം അതിവേദം അതിയജ്ഞം അതിഭൂതം അധ്യാത്മം ച കശ്ചിത്, ഇതിലെല്ലാം ഇരിക്കുന്ന ഒരു അന്തരവസ്ഥിതോ, ഇതിൻ്റെ എല്ലാം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനായ യമയിത അന്തര്യാമി ഇതി ശ്രൂയത്തെ. അവിടെ ശ്രുതി പറയും സർവത്തിൻ്റെ ഉള്ളിലിരുന്ന് ഓരോന്നിനെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട്, അതും ഓരോന്നിനെയും പ്രവർത്തിപ്പിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ചൈതന്യം പോലെ പോരാ, സർവത്തിലും ഏകരൂപത്തിലിരുന്നു കൊണ്ട് ഇതിനെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കണ്ടേ. അല്ല, ഓരോന്നിനും ഓരോ അന്തര്യാമിയാണെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം മത്സരിക്കും. ഇപ്പൊ ജഗത് അവ്യവസ്ഥിതമായി പോകും, ജഗത്തിന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമായി തീരും. ഇതിനെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ചരാചരങ്ങളിലെല്ലാം ജീവഭാവത്തെ പ്രകടമാക്കുന്ന ഒരു അന്തര്യാമിയുണ്ട്. ജീവചൈതന്യമുള്ളിലുണ്ടല്ലോ, അതുകൊണ്ട് അല്ല. കാരണം ഒരു ജീവചൈതന്യത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം ഇന്ദ്രിയം മനസ്സ് ഇവകൾ പോലും അവന്റെ നിയന്ത്രണത്തിലല്ല. സൃഷ്ടി സ്ഥിതി സംഹാരം ഒന്നും അവന്റെ നിയന്ത്രണത്തിലല്ല. ഇതെല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ വയ്ക്കാൻ കഴിവുള്ള ഒരു അന്തര്യാമി ഉണ്ട്. അത് ശ്രുതി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈശ്വരനെ അങ്ങ് നിഷേധിക്കാൻ പറ്റത്തില്ല. ഞാനാണ് സൃഷ്ടി സ്ഥിതിയൊക്കെ നിർവഹിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. തൻ്റെ ആത്മജ്ഞതയും തൻ്റെ അസ്വാതന്ത്ര്യവും എല്ലാം ഓരോരുത്തർക്കും ബോധ്യമുള്ള കാര്യമാണ്. അവിടെ ഈശ്വരനെ സ്വീകരിച്ചേ മതിയാവും. ഈശ്വരനെ അംഗീകരിച്ചോ ഈശ്വര ഉപാസനയോട്ട് വിടാനും പറ്റത്തില്ല. ഈശ്വരൻ ഉപാസനായി സഖ്യം അധി ദൈവാദ്യഭിമാനി ദേവതാത്മ കശ്ചിത് കിംബ പ്രാപ്ത അണിമാദ്യ ഐശ്വര്യ കശ്ചിത് യോഗി കിംബ പരമാത്മാ കിഞ്ച അർത്ഥാന്തരം കിഞ്ചിത് ഇതി അപൂർവ സംജ്ഞാ ദർശന സംശയഃ. സഖ്യം അധിദൈവം അതിദൈവാദ്യഭിമാനി ദേവതാത്മാ, അത് ദേവതാത്മാവാണ്. ദൈവത്തെ ഉപാസനയെന്ന് പറയുന്നതും വേദത്തിൽ പ്രസിദ്ധമാണ്. അതോടെ വിധിച്ചിട്ടുള്ളത് തന്നെയാണ് ദൈവത്തെ ഉപാസിക്കാം, ദൈവതയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഫലങ്ങൾ നേടാം. അവിടെ ഇന്ദ്രനെ പോലെയുള്ള ദേവതകളെ നിർദ്ദേശിക്കുന്നുണ്ട്. ദൈവത ഉപാസനയും പ്രാമാണികം തന്നെ, അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങളല്ല. അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പരമാർത്ഥം എന്താണ് എന്ന് ബോധിപ്പിക്കുന്നതുകൊണ്ട് പരമാർത്ഥമല്ലാത്ത ഒന്നിനെയും ബോധിപ്പിക്കുന്നില്ല എന്നില്ല വേദം. വേദം എങ്ങനെയാണോ പരമാർത്ഥമായിരിക്കുന്ന അദ്വൈതത്തിന് പ്രമാണമായിരിക്കുന്നത്, അതുപോലെ പരമാർത്ഥമല്ലാത്ത ദേവത ആത്മാ തുടങ്ങിയിരിക്കും, അത് പ്രമാണമാണ്. അത് ദേവത പരമാത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് പോലെ തന്നെ ദേവതാസ്വരൂപത്തെയും ബോധിപ്പിക്കുന്നു. പരമാർത്ഥ ജ്ഞാനത്തെ ബോധിപ്പിക്കുന്ന പോലെ തന്നെ ദേവത ഉപാസനയും ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളല്ല എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം പൂർണ്ണമായും വിരോധമാണെന്നുള്ള നമ്മുടെ ധാരണ ശരിയല്ല. ദൈവത്തെ ഉപാസനയ്ക്ക് അത് വിരുദ്ധമാണ്, അല്ലെങ്കിൽ കർമ്മത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപാസനയ്ക്ക് വിരുദ്ധമാണ്. എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്, അതിനൊന്ന് വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഓരോ അധികാരികൾക്ക് എന്താണോ അർഹമായിരിക്കുന്നത് അവരത് ചെയ്യുക, ഒന്നും മറ്റൊന്നിന് വിരുദ്ധമായ കാര്യങ്ങളല്ല. അവിടെ പറയുന്നു, ഏതെങ്കിലും ദേവതാത്മയാണ് അവിടെ പറയുന്നത്. കശ്ചിത് കിമ്മാ പ്രാപ്ത അണിമാദ്യ ഐശ്വര്യ കശ്ചിത് യോഗി, എങ്ങനെ ഒരു യോഗിയെക്കുറിച്ച് കൂടെ പറയുകയാണോ, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെ നിയന്ത്രിക്കാൻ ഒരു യോഗിക്ക് കഴിവുണ്ടാകും പറയുന്നു. അണിമാദ്യ ഐശ്വര്യങ്ങൾ പ്രാപ്തമായി കഴിഞ്ഞാൽ, വിഭൂതികളെല്ലാം പ്രാപ്തമായ ഒരു യോഗിക്കത്, ഭക്ഷ്യകാരൻ അതും അംഗീകരിക്കുന്നുണ്ട്. യോഗത്തിനോ യോഗ വിഭൂതികൾക്കോ ഒന്നും അദ്വൈതം എതിരല്ല, അത് സംഭവിക്കാം എന്ന് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഭാഷകാരൻ ഇവിടെ പറയുന്നു. യോഗിയായിക്കൂടെ, അതും ശാസ്ത്ര പ്രമാണമാണല്ലോ, അതിന് അതാകാമോ എന്നാണ്. ഇനി കിമ്മ പരമാത്മാ, അതോ പരമാത്മാവാണോ ഇവിടെ, അതിനെക്കുറിച്ചും ചിന്തിക്കാം. കിംബ അർത്ഥാന്തരം കിഞ്ചിത്, ഇനി മറ്റെന്തെങ്കിലുമാണോ ഇത്. ഈ അപൂർവ സപ്ഞാദർശന, ഇവിടെ അന്തര്യാമി എന്ന് പറയുന്ന അപൂർവമായ ഒരു പേരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് സംശയം വരുന്നത്. അപൂർവമായ പേരെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ജീവനാണെങ്കിൽ ജീവനെന്ന്, അല്ലെങ്കിൽ ശരീര എന്ന് പറയുന്നു, ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ പരമാത്മാ എന്നുള്ള പേര് പറയുന്നു, അല്ല ദേവതയാണെങ്കിൽ ദേവത എന്നുള്ള പേര് പറയുന്നു, യോഗിയാണെങ്കിൽ യോഗി എന്ന് പറയുന്നു. ഇതൊന്നും പറഞ്ഞില്ല ഇവിടെ, പറഞ്ഞ അന്തര്യാമി, അത് പുതിയൊരു പേരാണ്. ആരാണ് ഈ അന്തര്യാമി? പേരാണ് ഇവിടെ സംശയം ഉണ്ടാക്കിയത്. അപൂർവ സ്വപ്നദർശന സംശയ, അപൂർവമായ ഒരു പേരിവിടെ കേട്ടതുകൊണ്ട് സംശയപ്പെടുന്നു. നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതുകൊണ്ട് അന്തര്യാമി എന്ന് പറയുന്ന പേര് നമ്മളെ സംബന്ധിച്ച് അപൂർവമല്ല, ആദ്യം കേൾക്കുന്നതല്ല. അപ്പൊ ശ്രുതിയെ സംബന്ധിച്ച് സാധാരണ അത് ഉപയോഗിക്കുന്ന ഒരു ശബ്ദമല്ല, അവിടെ പരമാത്മാ എന്നും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വിചാരം ചെയ്യേണ്ടി വന്നത്, ഈ അന്തര്യാമി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം. കാരണം ഒരു ശബ്ദം പേര്, അതിൽ നിന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഗ്രഹിക്കേണ്ടത്. ആ പേര് തന്നെ പുതിയതാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ള സംശയമുണ്ടോ? നമുക്ക് പരിചയമില്ലാത്ത ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ ഈ പേരുകൊണ്ട് ആരെയാ ഉദ്ദേശിക്കുന്നത്, അവിടെ സംശയമുണ്ടോ? അത് തന്നെ ഇവിടെ കിം താവത്ത് എന്ന പ്രതിപാദി സംജ്ഞയ അപ്രസിദ്ധത്വ സംജ്ഞനാപി അപ്രസിദ്ധേന അർത്ഥാന്തരേണ കേനചിത് ഭവിതം വിധി. എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല അന്തര്യാമി എന്ന് കേട്ടപ്പോ. സംജ്ഞായ അപ്രസിദ്ധത്വം, അത് ഈ പേര് പരിചയമുള്ള പേരല്ല. പരമാത്മാ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു, അത് അപ്രസിദ്ധമാണ്, ശ്രുതിയിൽ അധികം അങ്ങനെ ഉപയോഗിക്കുന്നതല്ല. സംജ്ഞനാപ്പി അപ്രസിദ്ധേന, അതുകൊണ്ട് തന്നെ എന്താണ് ആ പേരിന്റെ ഉടയൻ, പേരിന് ഉടമസ്ഥനായിരിക്കുന്ന ആരെയാണോ പേരുകൊണ്ട് പരാമർശിക്കുന്നത് അതും ആരാണെന്ന് വെളിപ്പെടുന്നില്ല, അപ്രസിദ്ധമായിപ്പോയി. അതുകൊണ്ട് അർത്ഥാന്തരേണ കേനചിത് ഭൈതമി, എന്തോ മറ്റെന്തോ ആയിരിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്തര്യാമി എന്ന് പറയുന്ന എന്തോ ഒന്നാണ്, എന്തോ ഒന്നെന്നറിയാം, അതെന്താണെന്നറിയില്ല ആണ് സംശയം. അഥവാ അനിരൂപിതം അർത്ഥാന്തരം ശക്യം അസ്ഥിതി, അഭ്യമഗന്ധം അനിരൂപിത രൂപം അർത്ഥാന്തരം പറയുന്നു. വേദത്തിൽ എന്തെങ്കിലും നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് എന്നറിയണം, അവിടെ നിർദ്ദേശിക്കുന്ന എന്താണെന്നറിയണം. അങ്ങനെ വന്നു കഴിഞ്ഞാലേ പിന്നെ അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എന്താണ് നിർദ്ദേശിക്കുന്നത് എന്നെ വ്യക്തമാകുന്ന പിന്നെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നിഷ്ഫലമായി കഴിഞ്ഞാൽ അത് വേദാർത്ഥമല്ല. വേദാർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും നിഷ്ഫലമല്ല. അതിനൊരു അർത്ഥമുണ്ടായിരിക്കണം, അത് അർത്ഥവത്താണ്. അതുപോലെ അതിന് ഫലമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് നിഷ്ഫലമാകും. അതുകൊണ്ടിവിടെ എന്താണെന്ന് നിർണയം ചെയ്യണം. അപ്പോൾ ഇവിടെ വിചാരണം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിർണയിക്കാൻ കഴിയത്തുള്ളൂ. തഥാ ജസ്രീതേ പൃഥിവി ഏവ യസ്യ ആയതനം അഗ്നിലോകു മനോജ്യോതി ഇത്യാദി. വേദത്തിൽ തന്നെ പറയുന്നു, പൃഥ്വി എന്ന് പറയുന്നത് ഏതൊരു ദേവന്റെ ശരീരമാണോ, ജ്യോതിസ് ഏതൊരു ദേവന്റെ ചക്ഷുസാണോ, പൃഥ്വി ഏവ യസ്യായതനം അസ്മിൻ ലോകം മനസ്സ് ജ്യോതിസ് എന്ന് പറയുന്നത് മനസ്സ് ഏതൊരുവന്റെ ചക്ഷുഷാണോ, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. സജ കാര്യകരണ വത്വ പൃഥിവ്യാദി അന്ധ തിഷ്ണൻ യമേരി യുക്തം ദേവതാത്മനോ യമൈതൃത്വം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്, കാര്യകരണങ്ങളോടുകൂടി ഒരു ദേവതാത്മാവിനെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് എന്ന് തോന്നിപ്പോകും. യോഗിനോ വാകസ്യസിദ്ധസ്യ സർവാനുപ്രവേശനയമേ എതിർത്തുവച്ച, അല്ലെങ്കിൽ ഒരു യോഗി തന്റെ ഐശ്വര്യം കൊണ്ട് സർവത്തിൻ്റെയും ഉള്ളിൽ പ്രവേശിച്ച് അതിനെല്ലാം നിയമനം ചെയ്യുന്നു എന്നും വരാം. അത് പരമാത്മാ പ്രതീയത, പരമാത്മാവാണെന്ന് തോന്നത്തില്ല. അകാര്യ കർണത്വാദിത്യവും പ്രാപ്ത ഇതം ഉച്ചത്, പരമാത്മാവിന് കാര്യകർണങ്ങളൊന്നുമില്ല, ശരീരവും ഇന്ദ്രിയങ്ങളും ഒന്നുമില്ല. അത് സർവവ്യാപിയായ ചൈതന്യമാണ്, അതിനെങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയും. ഈശ്വരനെ അംഗീകരിക്കുന്നിടത്ത് തന്നെ വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈശ്വരനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നാനാ കാര്യങ്ങൾ കാണുമ്പോൾ, പ്രപഞ്ചം തന്നെ നാനാ കാര്യരൂപത്തെ സ്ഥിതി ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചിന്തിക്കുന്ന ഒരാളിന് കാരണം പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ഒന്നിന്റെ കാരണം പിടികിട്ടിയാൽ മറ്റൊന്നിന്റെ കാരണം പിടികിട്ടത്തില്ല. ഇനി ഒരു കാരണത്തെ പിടികിട്ടിയാൽ അതിന്റെ കാരണം എന്താണെന്ന് വീണ്ടും ചിന്തയുണ്ടാവും. അപ്പൊ ഈ കാര്യകാരണ ചിന്തയ്ക്ക് ശരിയായ ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് അവനെന്ത് ചെയ്യുന്നത്, ആ ഇതിനെല്ലാം കൂടി ഒരു സർവകാരണൻ ആയ ഒരു ഈശ്വരനുണ്ട് എന്ന് ആദ്യം തന്നെ സങ്കല്പിക്കുന്നു. അങ്ങനെ സങ്കല്പിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ശരിയായ രീതിയിൽ മറ്റൊരു കാരണത്തെ അവന് ബോധിക്കാൻ കഴിയാത്തതുകൊണ്ട്. അപ്പോൾ പരമകാരണമായ ഒന്നുണ്ടെന്ന് കരുതുന്നു, പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്താണ് ആ പരമകാരണം. അങ്ങനെയാണ് ആ അന്വേഷണം ജീവനെയും ദേവതകളെയും എല്ലാം കടന്ന അവസാനം പരമാത്മാവിൽ എത്തിച്ചേരുന്നു. അത് ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇറങ്ങുന്ന ഒരാള് അത് കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റു പലതിനെയും കണ്ടുപിടിക്കുന്ന പോലെ ആണത്. അയാൾ ഉദ്ദേശിച്ചിറങ്ങിയ ഒരു കാര്യമാണ് ഒരു അന്വേഷണം, ഒരു ശാസ്ത്രജ്ഞൻ. പക്ഷെ അയാൾ എന്ത് ചെയ്തു, മറ്റു പലതും അതോടൊപ്പം കണ്ടെത്തി. അതുപോലെ തന്നെ ഒരു കാര്യകാരണ ചിന്തയിൽ അയാള് ഈശ്വരൻ എന്നൊരു സങ്കല്പത്തില്, അങ്ങനെ ഒരു സങ്കല്പത്തിലെത്തി, അതുകൊണ്ട് സമാധാനമാകില്ലല്ലേ, അത് തെളിയണ്ടേ, ബോധ്യപ്പെടണ്ടേ, ഇതിനൊരു കാരണമുണ്ടായേ കൂടും തീരും. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം കണ്ടെത്തുന്നത്, ജീവനെയും ദേവതകളെയും എല്ലാം കണ്ടെത്തുന്നു. അതുകൊണ്ട് പറയുന്നു ഇവിടെ എന്താണ്, ഇവിടെ എന്തായിരിക്കും, ഈശ്വരനാണോ, ഈശ്വരനെ അന്വേഷിക്കുന്ന ആൾ ചോദിക്കുകയാണ്, അത് ജീവനാണോ പരമാത്മാണോ അത് ദേവതയാണോ. അവിടെ സമാധാനം പറയുന്നു, യോ അന്തര്യാമി അധിദേവാദിശ്രൂയദേശ പരമാത്മേവസ്യ നാന്യഹ. ഇവിടെ ഈ ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്ന അന്തര്യാമി പരമാത്മാവ് തന്നെയാണ്. അന്തര്യാമിയായ രൂപത്തിൽ ഉപാസ്യനായിരിക്കുന്ന ധ്യേയമായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. പുതുഹ എന്തുകൊണ്ട്? തദ്ധർമ്മ വ്യപദേശ സൂത്രം. സൂത്രം ആദ്യം പറയുന്നു അന്തര്യാമി. അന്തര്യാമി അവിടെ ചോദ്യം വരുന്നു, ആരാണ്? അതിദൈവാദിഷു, അതിദൈവം തുടങ്ങിയ ഭാഗങ്ങളിൽ തദ്ധർമ്മ പരമാത്മധർമ്മത്തെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ പറയുന്ന അന്തര്യാമി എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, പരമാത്മാവ് തന്നെയാണ്. തസ്യഹി പരമാത്മനോ ധർമ്മായ നിർദ്ദേശ്യമാണ് ദൃശ്യന്തി. അവിടെ പരമാത്മധർമ്മങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ പരമാത്മധർമ്മങ്ങൾ ഒരിക്കലും ജീവനിൽ യോജിക്കത്തില്ല, ദേവതകളിൽ യോജിക്കത്തില്ല. അവിടെ പരമാത്മാവിനെ തന്നെ സ്വീകരിച്ചേ മതിയാവും. എങ്ങനെ? പൃഥിവ്യാധി തവ അതിദൈവ അതിഭേദഭിന്നം സമസ്തം വികാരജാതം അന്തഃ തിഷ്ഠൻ യമയരീതി പരമാത്മനോ യമയതൃത്വം ധർമ്മബോധ്യത. ഇവിടെ ഒരു ധർമ്മത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഓരോ ഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിനെല്ലാം നിയമനം ചെയ്യുന്നവൻ യമയതൃത്വം എന്ന് വെച്ചാൽ അതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നവൻ, അതിന്റെ സൃഷ്ടി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നവൻ, അതിനെ കൊണ്ട് മറ്റു പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നവൻ, അതിൽ ഓരോന്നിനും വ്യവസ്ഥയെ ഏർപ്പെടുത്തിയിരിക്കുന്നവൻ, അഗ്നി ഉഷ്ണമാക്കുകയും ജലത്തെ ശീതമാക്കിയും ആകാശത്തെ ശൂന്യമാക്കിയും എല്ലാം നിർത്തിയിരിക്കുന്നവൻ, അങ്ങനെ ഒരാൾ വേണമെന്നോ? അതാണ് യമയിതൃത്വം എന്ന് പറയുന്നു. അതാർക്ക് കഴിയും? പൃഥിവ്യാദി അതിദൈവത അതിഭേദഭിന്നം. ഇതും എങ്ങനെ? അതിദൈവമായി, അതിയജ്ഞമായി, അതിഭൂതമായി, നാനാരൂപത്തിൽ ഇത് കാണുന്നുണ്ട്. സമസ്തം വികാരജാതം, സർവവികാരങ്ങളും അന്തഃതിഷ്ഠൻ, ഇതിൻ്റെ എല്ലാം ഉള്ളിലിരുന്നു കൊണ്ട് യമയതി ഇതിനെ നിയന്ത്രിക്കുന്നു. അത് ഭൗതികവാദി പറയും എന്താണ്? അതൊക്കെ അതിൻ്റെ സ്വഭാവമാണ്. അതിൻ്റെ സ്വഭാവമാണെങ്കിൽ പിന്നെ അന്വേഷണം ആവശ്യമില്ലല്ലോ. അഗ്നി എന്തുകൊണ്ട് ഉഷ്ണമായിരിക്കും പറയാം, അതതിൻ്റെ സ്വഭാവമാണ്. വസ്തുവിൻ്റെ ഒരു വസ്തുവിൽ എന്തെല്ലാം സവിശേഷകൾ അനുഭവപ്പെടുന്നുണ്ടോ, അല്ലാതെ വസ്തുവിൻ്റെ മാത്രം സ്വഭാവമാണെന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷണമൊന്നും ആവശ്യമില്ല, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അതതിൻ്റെ സ്വഭാവമാണ്. ഓരോ വസ്തുവിനും ഒരു സ്വഭാവമുണ്ട്. അല്ല, ബ്രഹ്മസൂത്രത്തിൽ ഭാഷ്യകാരൻ നിഷേധിച്ച ആ സ്വഭാവവാദത്തെ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഒന്നും സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം? നമുക്കത് അറിയത്തില്ല എന്നാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു? ഇതിങ്ങനെ ഇരിക്കുന്നു, അത് തന്നെ, വേറൊന്നും അറിയത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ അന്വേഷണങ്ങളും ചിന്തകളും എല്ലാം അവസാനിച്ചു. ബുദ്ധിശൂന്യതയിൽ അവസാനിക്കും, ഒന്നും അറിയാൻ വയ്യ. അതങ്ങനെ അത് തന്നെ. എന്തുകൊണ്ട് നിനക്ക് വിശക്കുന്നു? അതെന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ പരിഹാരമാവും. അപ്പൊ വിശപ്പിന് കാരണത്തെ അന്വേഷിക്കുന്നു. അത് സ്വഭാവമല്ല, അത് അന്നം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അന്നം ഇല്ലാത്തതുകൊണ്ടാണ് വിശപ്പിന് കാരണമായിരിക്കുന്നു. അപ്പൊ അന്നത്തെ സമ്പാദിക്കുന്നു, അതിൻ്റെ ഉപായങ്ങൾ എന്താണ്? അതിൻ്റെ ഫലം എന്താണ്? അന്നം കൊണ്ട് വിശപ്പ് മാറ്റിയാൽ എന്താ ഫലം? ആ തൃപ്തിയാണ്. അപ്പോൾ ഇത് മനുഷ്യനെ എന്ത് ചെയ്യുന്നു? കാര്യകാരണബദ്ധമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അല്ല, പറയുന്നത് എന്താണ്? ഇത് സ്വഭാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരമായി, കാരണത്തെ കണ്ടെത്താൻ പറ്റും. ഇവിടെയും പറയുന്നത് എന്താണ്? പൃഥ്വി തുടങ്ങിയ ഭൗതിക പദാർത്ഥങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭൂതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പൃഥ്വി, ആദിത്യൻ, ചന്ദ്രമസ് തുടങ്ങിയ ഭൂതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെയായിരിക്കുന്നു, ഇതൊക്കെ ഇതിൻ്റെ സ്വഭാവം, സമാധാനമല്ല, അന്വേഷണം നിന്നു പോകുന്ന ഒന്നാണ്. അവിടെ എന്തു പറയുന്നു? അത് പരമാത്മാവാണ്, പരമാത്മാവാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്, അന്തര്യാമിയായിരുന്നു കൊണ്ട്. ഈ കാണുന്നതെല്ലാം പരമാത്മ പ്രവൃത്തിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാരണത്തെ കണ്ടുപിടിച്ചു, അല്ലാതെ സ്വഭാവം കൊണ്ട് കാരണത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെന്ന് പറയും, അദ്വൈതീം പറയും, എന്താണോ എങ്ങനെയാണോ അത്രായം പുരുഷസ്വയം ജ്യോതി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, സ്വപ്നത്തിൽ ഇരിക്കുന്ന പുരുഷൻ എല്ലാമായി തീർന്നിരിക്കുന്നത്, ഇത് അതുകൊണ്ട് അതെല്ലാം ആ പുരുഷ സ്വരൂപമാണ്, പുരുഷന്റെ സ്വഭാവമാണെന്ന് പറയുന്ന വേറെ. അത് ഭൂതസ്വഭാവം എന്ന് പറയും പോലെയല്ല. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ഈ കാണുന്ന വസ്തു ഇതിന്റെ സ്വഭാവം എന്നാണ് പറയുന്നത്, അങ്ങനെയല്ല. ദിവസേഷ സ്വഭാവം എന്ന് പറയും. അതെന്താണ്? അവിടെ സ്വപ്ന ദുഷ്ടാവായിരിക്കുന്ന ആ ദുഷ്ടാവ് തന്നെയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും സ്വരൂപം. കാരണം എന്തുകൊണ്ട് അവിടെ ആ ദുഷ്ടാവിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. അവിടെ സ്വഭാവം എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തിൽ എത്തിച്ചേരും. അത് ജഗത്താകുന്ന സ്വഭാവമല്ല, കാര്യമാകുന്ന സ്വഭാവമല്ല, കാരണമായിരിക്കുന്ന സ്വഭാവമാണ്, വ്യത്യാസമുണ്ട്. അത് ശരിയാണ്. എന്തുകൊണ്ട്? യുക്തിക്കും അനുഭവത്തിന് ശരിയാണ്. സ്വപ്നത്തിൽ എന്താണോ താൻ തന്നെയാണ് എല്ലാമായി മാറിയത്. അപ്പൊ അവിടെ കണ്ടത് അനുഭവിച്ചതെല്ലാം എന്താണ്? സ്വഭാവമാണ്. ആര്? താൻ തന്നെയാണത്, താനാകുന്ന സ്വഭാവമാണത്, തന്റെ സ്വരൂപം തന്നെയാണ് അവിടെ കണ്ടതെല്ലാം. അത് വേറെ. ഇവിടെ പറയുന്ന വേറെ കാര്യം, ഭൂതഭൗതികങ്ങൾ എന്ന് പറയുന്നത് സ്വയം സ്വഭാവങ്ങളാണ്. അത് മറ്റൊന്നിനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്, സ്വതസിദ്ധങ്ങളാണ്, നാം രൂപാത്മകമായി തന്നെ സ്വതസിദ്ധങ്ങളാണ് എന്നുള്ള സ്വഭാവവാദത്തെയാണ് നിഷേധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഈശ്വരൻ അംഗീകരിക്കുന്നത്. അത് കഴിയില്ല, അവയ്ക്ക് സ്വയം നിലനിൽക്കാൻ കഴിയത്തില്ല. ആകാശത്തു നിന്നാലും ഒരു പാത്രം ഉണ്ടായോന്ന് കാണാറില്ല, കാണണമെങ്കിൽ മാജിക്കലേ കാണാൻ പറ്റും, ഇന്ദ്രജാലത്തിലേ പറ്റും. അത് അസ്വാഭാവികമായ ഒന്നാണ്. അല്ലാതെ അത് സാധ്യമല്ല. അപ്പോൾ അവിടെ പിന്നിലൊരു കാരണം വേണം, പാത്രം ഉണ്ടാക്കുന്ന ഒരുവൻ വേണം. ആ ഒരുവനെ വേണമെങ്കിൽ സ്വഭാവം എന്ന് വിളിക്കാം, പക്ഷെ അത് വസ്തുവിന്റെ സ്വരൂപമല്ല, വസ്തുവിന്റെ പരമാർത്ഥമാണ്. വസ്തുവിന്റെ നാമരൂപാത്മകമായി നാശോന്മുഖമായിരിക്കുന്ന വസ്തുവിന്റെ സ്വരൂപമല്ല, അല്ലെങ്കിൽ സ്വഭാവമല്ല, മറിച്ച് വസ്തുവിലിരിക്കുന്ന സത്യമാണ്, പരമാർത്ഥമാണ്. അതാണ് ഇവിടെ പറയുന്നത്. പൃഥ്വിയാദി താവത് അതിദൈവാദി ഭേദഭിന്നം, ഈ നാനാരൂപത്തിൽ കാണുന്ന സമസ്തം വികാരജാതം അന്തഃതിഷ്ഠൻ, എന്റെ എല്ലാം ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ കാണുന്നു മാത്രമല്ല, യമയതീരി പരമാത്മനോ യമയതിത്വം ധർമ്മോപത്തി. അപ്പൊ ആ ധർമ്മം, സർവനിയന്തൃത്വം എന്ന് പറയുന്ന ആ ധർമ്മം, അത് പരമാത്മാവിലാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പരമാത്മ ഉപാസ്യനായിരിക്കുന്നത്? അപ്പോൾ പരമാത്മാവ് തന്നെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠനാണെന്ന് തോന്നുന്നിടത്തേ ഉപാസന വരത്തുള്ളൂ. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഒന്നിനെ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും അലൗകികത്വം, ദിവ്യത്വം, ശ്രേഷ്ഠത്വമൊക്കെ ആരോപിച്ചിട്ടാണ്, കണ്ടിട്ടാണ് അതിനെ ഉപാസിക്കുന്നത്. അതങ്ങനെ ഉണ്ട് എന്നുള്ള ശ്രദ്ധ വിശ്വാസം കൊണ്ടാണ് ദേവതയെ ഉപാസിക്കുന്നതും ഗുരുവിനെ ഉപാസിക്കുന്നതുമല്ല. അവിടെ ഒരു മഹത്വത്തെ സങ്കല്പിക്കുന്നു തന്റെ ശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹത്വത്തെ കണ്ടെത്തുന്നു, അങ്ങനെയാണ്, എന്നിട്ട് അതിനെ ഉപാസിക്കുന്നു. അല്ല, ഉപാസന സാധ്യമാകത്തില്ല. അതിലൂടെ പറയുന്ന അന്തര്യാമി അമൃത, അന്തര്യാമിയായും അമൃതനായും ഇരിക്കുന്ന പരമാത്മാവ് അതിനെയാണ് ഉപാസിക്കുന്നത്. അതുകൊണ്ട് അത് പരമാത്മാവരെ യോജിക്കൂ, അല്ലാതെ ഭൂതങ്ങളിലൊന്നും യോജിക്കത്തില്ല. അതുകൊണ്ട് കാര്യകാരണ ചിന്തയിൽ ഒരുവനെത്തിച്ചേരുന്ന പരമാത്മാവാണ് ആ രീതിയിലാണ് ഇവിടെ പരമാത്മാവിനെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരമാത്മാവാണ് ഉപാസ്യമായിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ശ്രുതിയിൽ പ്രതിപാദ്യമായിരിക്കുന്നത് പരമാത്മവസ്തു തന്നെയാണ്. സർവവികാര കാരണത്തെ സതി സർവശക്തി ഭൂത്തേഹി, സർവവികാരത്തിനും കാരണമായിരിക്കുന്ന ഒന്നിലേ സർവശക്തി കാണത്തുള്ളൂ. സർവശക്തി എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, പ്രധാനമായി സർവത്തെയും സൃഷ്ടിക്കുന്നതിനുള്ള ശക്തിയാണ്. ആ ശക്തി ഈ സൃഷ്ടിയിൽ എങ്ങനെ വരും? അത് സ്രഷ്ടാവിലേ വരത്തുള്ളൂ, പരമാത്മാവിലെ വരത്തുള്ളൂ. ദേവതാത്മാക്കളെ കൂടി സൃഷ്ടിക്കുന്നതാണ്, അതാണ് സർവവികാര കാരണമെന്ന് പറയുന്നത്. ദേവതകൾക്കുണ്ട് ശക്തിവിശേഷങ്ങൾ, യോഗിക്കൊണ്ട് അണിമാദ്യശ്വര്യങ്ങൾ. പക്ഷേ സർവവികാര കാരണമായിരിക്കുന്ന ഈശ്വരനിലുള്ള അന്തര്യാമിത്വം അത് മറ്റിടത്തും കാണത്തില്ല. അത് പറയുന്ന ഈശത്തെ ആത്മാ അന്തര്യാമി അമൃത, ഇവിടെ ഒന്നുകൂടി പറയുന്നു. അങ്ങനെ അന്തര്യാമിയായിരിക്കുന്ന ആ പരമാത്മതത്വം അതാണ് ഈശത്തെ ആത്മാ, അതാണ് നിന്റെ സ്വരൂപമായിരിക്കുന്നത്. യാജ്ഞവേൽക്കൻ ആരണ്യ ഉപദേശിക്കുകയാണ്. അന്തര്യാമി എന്ന് പറഞ്ഞങ്ങ് വിടുകയാണ് ഒരു ഈശ്വരൻ. അതിനെ ധ്യാനിക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെ ധ്യാനിക്കണം? എന്റെ സ്വരൂപമായി ധ്യാനിക്കണം. ഈശ്വരനെ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് മതക്കാരുണ്ട്, വിശ്വാസികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത്രയും സ്പഷ്ടമായി ഈശ്വരനെ എങ്ങനെ ഉപാസിക്കണമെന്ന് പറയുന്നത് ശ്രുതിയിലാണ്. ഇങ്ങനെ ഈശ്വരനെ നിന്റെ സ്വരൂപമായി ഉപാസിക്കുക, ഈശ്വരന്റെ സ്വരൂപമായി. ഈശ്വരനെ അവിടെ അംഗീകരിക്കുന്നുണ്ടല്ലോ, പക്ഷെ തന്റെ സ്വരൂപമായി. ഈശ്വരനെ അംഗീകരിക്കുന്നുകൊണ്ട് അതേസമയം അതിനെങ്ങനെ ഉപാസിക്കണമെന്ന് പറയുന്നു. അപ്പൊ ഈശ്വരനെ എവിടെ കണ്ടെത്തിയാലും ശരി, അതിനെ തന്റെ സ്വരൂപമായി ഉപാസിക്കും. ഈശ്വരനെ ഭൂതങ്ങളിൽ കണ്ടെത്തിയാൽ, ഭൗതികങ്ങളിൽ കണ്ടെത്തിയാൽ, ഈശ്വരനെ ദേവതകളിൽ കണ്ടെത്തിയാൽ, ഈശ്വരനെ ജീവനിൽ കണ്ടെത്തിയാൽ, എവിടെയാലും ശരി, അതെല്ലാം തന്റെ സ്വരൂപമാണെന്ന് പറഞ്ഞു ഉപാസിക്കും. ഇതാണ് ബോധിക്കേണ്ട കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. യേശത്തെ ആത്മാ അന്തര്യാമ്യ അമൃതീതി, ആത്മത്വ അമൃതത്തെ മുഖ്യ പരമാത്മഭൂത്തതി, അത് തന്റെ സ്വരൂപമായിരിക്കുക, നിത്യമായിരിക്കുക, നാശമില്ലാതിരിക്കുക, ഇതെല്ലാം പരമാത്മാവിൽ മാത്രമേ സാധ്യമാകൂ. ദേവതകൾക്ക് പോലും കാലാവധിയുണ്ട്. അപ്പോൾ അത് പരമാത്മാ ഉപാസനയായി അല്ലെങ്കിൽ പരമാർത്ഥ ജ്ഞാനമായി രണ്ടായാലും ശരി. യം പൃഥിവീന വേദ ഇതിജ പൃഥിവി ദേവതായാഹ അവിജ്ഞേയം അന്തര്യാമണം ബ്രുവൻ ദേവതാത്മനോപ്പി അന്തര്യാമണം ദർശയതി. അവിടെ തന്നെ പറയുന്നു, യം പൃഥിവീന വേദ, ഏതൊരു അന്തര്യാമിയാണോ പൃഥ്വിക്ക് അറിയാൻ കഴിയാതിരിക്കുന്നത്. എന്നുവെച്ചാൽ പൃഥ്വി ഒരു ജഡവസ്തുവല്ലേ, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പൃഥ്വി ദേവത, പൃഥ്വി ദേവതായ അവിജ്ഞേയം, പൃഥ്വിയിലിരിക്കുന്ന പൃഥ്വിയാകുന്ന ഉപാധി വിശേഷത്തോടു കൂടിയിരിക്കുന്ന ചൈതന്യം പൃഥ്വി ദേവത. ആ പൃഥ്വി ദേവത നവേദ അവിജ്ഞേയം അറിയുന്നില്ല അന്തര്യാമി. ബ്രുവൻ ദേവതാത്മനോ അന്തര്യാമണം, ദേവതാത്മനോ അന്യം അന്തര്യാമണം ദർശിച്ചു പറയുന്നു. ആ ദേവതാത്മാവിൽ നിന്നും വേറിട്ട് അവിടെ ഒരു അന്തര്യാമിയുണ്ട്. ആ ദേവതയുടെയും വേറിട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദേവതയിലും ഇരിക്കുന്ന പരമാർത്ഥമായി ആ ദേവതാഭാവത്തെയും വിട്ടിട്ടിരിക്കാൻ കഴിയുന്ന പരമാർത്ഥമായി ഒരു അന്തര്യാമിയുണ്ട്, അതിനെ ഉപാസിക്കുക എന്നാണ്, അതിനെ ധ്യാനിക്കുക എന്നാണ്. ആണ് ഇവിടെ പറയുന്നത് ദേവതാത്മനോ അന്യം, പരമാർത്ഥത്തിൽ അന്യമല്ല, പക്ഷെ ദേവത ഉപാധികൾ കൂടാതെ ഇരിക്കുന്നത് എന്നർത്ഥം. പൃഥ്വി ദേവത ഹ്യഹമസ്മി പൃഥ്വിത്യാത്മാനം വിജാനീയ, പൃഥ്വി ദേവതയാണ് ഞാൻ, പൃഥ്വിയിൽ ദേവതാരൂപത്തിലിരിക്കുന്നത് ഞാൻ തന്നെ, പൃഥ്വിയായിട്ട് എന്നെ തന്നെ ധരിക്കണം. തഥാ അദൃഷ്ട അശ്രുത ഇത്യാദി വ്യപദേശവും രൂപാദി വിഹീനത്വാ പരമാത്മബുദ്ധി. പിന്നെ അവിടെ തന്നെ പറയും എന്താണ്, അദൃഷ്ടമാണ് അശ്രുതമാണ് എന്നുവെച്ചാൽ ഈ ഭൗതികമായ ഈ ശ്രവണേന്ദ്രിയം കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല, ഭൗതികമായ ഈ ചക്ഷുരേന്ദ്രിയം കൊണ്ട് അതിനെ കാണാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോഴോ രൂപാതിവിഹീനത്വാ പരമാത്മന, അവിടെ രൂപാതിവിഹീനമായ പരമാത്മാവിനെയാണ് അവിടെ ബോധിപ്പിക്കുന്നത്. യത്തു അകാര്യകർണസ്യ പരമാത്മനോ മേതൃത്വം ഉപബുദ്ധ രീതി. പക്ഷെ ഇവിടെ പരമാത്മാവാണ് നിയന്താവാതെ ഇരിക്കുന്നതെന്ന് പറയാം. നിയമിക്കണമെങ്കിൽ അതിന് കാര്യകരണങ്ങളെല്ലാം വേണം, നിയമനം ചെയ്യുക. ഒരാൾ കുതിരയുടെ പുറത്തിരുന്ന് കുതിരയെ നിയമനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വേണം? കുതിരയുടെ പുറത്തിരിക്കാൻ അയാൾക്ക് ശരീരം വേണം, കുതിരയുടെ പുറത്തിരുന്ന് കുതിരയുടെ കടിഞ്ഞാണ് പിടിക്കുന്നതിന് കൈകൾ കരണങ്ങൾ വേണം, പിന്നെ കുതിരയെ നേരെ വഴിക്ക് നയിക്കുന്നതിനുള്ള ബുദ്ധി അയാൾ വേണം. അപ്പൊ കാര്യകരണങ്ങളുള്ളവരുടെ നിയന്തൃത്വം വരത്തും. ഈശ്വരനെ കുറിച്ച് എന്താ പറയുന്നത്? നിർഗുണം, നിരഞ്ജനം, നിത്യം, നിരാമയം, നിരാകാരം, നിർലേപം. അവിടെ എങ്ങനെയാ ഈ നിയന്തൃത്വം എല്ലാം വരുന്നു? കേത്തു അകാര്യകർണസ്യ പരമാത്മനോ യമേതൃത്വനോ വിദ്യേഷ ദോഷ. ഒരു ദോഷമൊന്നുമില്ല, അതിനൊക്കെ സമാധാനമുണ്ട്. യാൻ നിയച്ഛതി തത്കാര്യകർണ ഇരേവ തസ്യ കാര്യകർണത്വ ഉപത്തേഹേ. ഏതെന്തിനെയാണോ നിയന്ത്രിക്കുന്നത് അതിന്റെ കാര്യകരണങ്ങളെ കൊണ്ട് തന്നെ താൻ അതിനെ നിയന്ത്രിക്കുന്നു. അതാണ് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ വണ്ടി ഓടിക്കുന്നു, അല്ല തന്നിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന സാധനം കൊണ്ടല്ല. വണ്ടിയിലിരിക്കുന്ന സ്റ്റിയറിങ്ങും ബ്രേക്കും എല്ലാം ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നു. അത് പറയുന്നു കാര്യകരണങ്ങളോടുകൂടിയ ഒന്നിനാണല്ലോ നിയമനം ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണോ നിയമനം ചെയ്യേണ്ടത് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉള്ളൂ, അത് ഉപയോഗിച്ചാൽ നിയമനം ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈശ്വരൻ അതൊന്നും വേണമെന്നില്ല, ഈശ്വരന് കാര്യകരണങ്ങളൊന്നും ആവശ്യമില്ല. ഇവിടെ സൃഷ്ടിയിലുള്ള കാര്യകരണങ്ങളിലൂടെ ഈശ്വരൻ എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴും ഈശ്വരൻ കാര്യകരണരഹിതനായി അസംഗനായി തന്നെ ഇരിക്കുന്നു. ഈശ്വര സാന്നിധ്യത്തിൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നു. അതാണ് യമയതൃത്വം എന്ന് പറയുന്നത്. ആണ് യാൻ നിയസ്ഥിതി, ആരെയാണോ നിയന്ത്രിക്കുന്നത് തത്കാര്യകരണയിലേവ, അവയുടെ കാര്യകാരണങ്ങൾ ഉപയോഗിച്ചിട്ട് തസ്യ കാര്യകാരണ ഒത്തുപത്തേഹി. അവയ്ക്ക് എന്തായാലും കാര്യകാരണങ്ങളുണ്ടല്ലോ, അത് മതി, അല്ല ഈശ്വരന് പ്രത്യേകിച്ച് കഴിയും. അതാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നുള്ളു. പശ്യത്യജക്ഷു ശൃണോത്യകർണ ചർച്ച ചെയ്തിട്ടുണ്ടും. അത് കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും ചെയ്യുന്നവനാണ് എന്ന് വെച്ചാൽ അവന് സ്വന്തമായിട്ടതൊന്നുമില്ല. അവൻ സർവ്വ കണ്ണിലൂടെ കാണുകയും സർവ്വ ചെവിയിലൂടെയും കേൾക്കുകയും ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ അന്യന്റെ കണ്ണും ചെവിയെല്ലാം അവൻ്റേതുമാണ്. അതാണ് ഈശ്വരീയത, അതാണ് ജീവനാ ഈശ്വരീയത ഇല്ല എന്ന് പറയുന്നു. എനിക്ക് എന്റെ കണ്ണിലൂടെ കാണാൻ പറ്റും, അന്യന്റെ കണ്ണിലൂടെ എനിക്ക് കാണാൻ കഴിയത്തില്ല. എനിക്ക് ഏതെന്നാണോ എന്റേതെന്ന് അഭിമാനിക്കുന്ന എന്റെ ചെവിയിലൂടെ എനിക്ക് കേൾക്കാൻ പറ്റും, അന്യന്റെ ചെവിയിലൂടെ എനിക്ക് കേൾക്കാൻ കഴിയത്തില്ല. വേണമെങ്കിൽ പറയാം എന്താണ്, ഞാൻ സർവാത്മാവാണ്, സർവസ്വരൂപമാണ്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ ചെവിയിലൂടെയും കേൾക്കുന്നത്, എല്ലാ കണ്ണിലൂടെയും കാണുന്നത്, എല്ലാ വാക്കിലൂടെയും വചിക്കുന്നതെന്ന് പറയാം. അതെങ്ങനെ ആ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട്? പക്ഷെ വ്യവഹാരത്തിൽ അത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? താൻ ഈശ്വരനല്ല, താനിവിടെ അർപ്പജ്ഞനായ ജീവനാണ്. പിന്നെ പരമാവധി എനിക്ക് പറയാൻ എന്താണ്, സർവജ്ഞനും സർവശക്തനും സർവകരണ കാര്യകരണങ്ങളോടുകൂടിയവനുമായ ഈശ്വരനിലിരിക്കുന്ന പരമാർത്ഥ തത്വം അത് തന്നെയാണ് എന്നിലേ ഇരിക്കുന്നത് എന്ന് പറയാം. അതിനപ്പുറം ഈശ്വരീയത എന്ന് പറയുന്ന ഈ അല്പജ്ഞനായിരിക്കുന്ന ഈ ജീവന് വരത്തില്ല. അത് ഈശ്വരനിലേ ഉള്ളൂ. ദേവതാഭാവം ദേവതകളിലേ ഉള്ളൂ. ജീവഭാവം അത് ജീവനിലേ ഉള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഈശ്വരനും ദേവതയും അല്ലെങ്കിൽ എന്താണോ തന്നിൽ നിന്നും ഉത്കൃഷ്ടമായിരിക്കുന്നത് വിലക്ഷണമായിരിക്കുന്നത് അതെല്ലാം തനിക്കെന്നും ഉപാസ്യമായിരിക്കുന്നത് ആണ് ലോകത്തിൽ ഈ തത്വത്തെ വെളിപ്പെടുത്തുമ്പോഴും ശ്രുതി ഈ ലോകത്തെ ഈ ലോകം ഈ തത്വത്തെ ഗ്രഹിക്കുമ്പോഴും ഒരു ഭാഗത്ത് ആ തത്വഗ്രഹണം നടക്കുമ്പോൾ അതുപോലെ തന്നെ മറുഭാഗത്ത് ഉപാസ്യ ഉപാസക ഭാവവും കർമ്മങ്ങളും ഉപാസനകളും തന്ത്രമന്ത്ര യന്ത്രങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കും. കാരണം ഇതിനെല്ലാത്തിനും ഉള്ളതാണ് ഈ ലോകം എന്ന് പറഞ്ഞത്. വ്യവഹാര മണ്ഡലം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ്. അതുകൊണ്ട് പറയുന്നു, യാ നിയസ്യതി തത് കാര്യകരണൈരേവ തസ്യ കാര്യകരണവത്വബോധേ തസ്യാപ്യ അന്യോ നിയന്ത്രിതി അനവസ്ഥാദോഷശ്ചന സംഭൂതി ഭേദാഭാവം. അതുകൊണ്ടെന്താണ്, ഇവിടെ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് അന്തര്യാമി ഈ ശരീരത്തിലിരിക്കുന്ന കാര്യകരണങ്ങളെല്ലാം ഉപയോഗിച്ചു മനസ്സ് ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ അതാത് പ്രവൃത്തികളെ പണിയെടുപ്പിക്കുന്നു. ഇവിടെ ചിലർ കർമ്മം ചെയ്യുന്നു, ചിലർ മുക്തിക്ക് വേണ്ടി പണിയെടുക്കുന്നു, ചിലർ ചിത്തശുദ്ധിക്ക് വേണ്ടി പണിയെടുക്കുന്നു, പലതരത്തിൽ. അതുകൊണ്ടാണ് കേരളത്തിൽ പറഞ്ഞ എന്താണ്, ആ പരമാത്മാവിൻ്റെ സങ്കല്പം കൂടാതെ ഒരു പുല്ലുപോലും ചലിക്കത്തില്ല എന്ന് പറഞ്ഞ ഈ അർത്ഥത്തിലാണ്. തസ്യാപ്യനി. അതുകൊണ്ട് ഇവിടെ ഇനി വേറൊരു നിയന്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അനവസ്ഥാ ദോഷമായി, ഈശ്വരൻ നന്യമായി. പിന്നെ ഇവിടെ ഈശ്വരനല്ല ജീവൻ, ജീവനല്ല ഈശ്വരൻ എന്ന് പറയും, ചില സ്ഥലത്ത് ഇരുന്ന് വരണ്ട് ഒന്നെന്ന് പറയും ചെയ്യുന്നുണ്ടല്ലോ. അത് സാധാരണ പറയും സമാനങ്ങൾ ഉപാധികളെ സ്വീകരിക്കുമ്പോൾ. ഞാൻ സ്വയം ഞാൻ അല്പജ്ഞനാണ് എന്ന് ധരിക്കുമ്പോൾ എനിക്ക് സ്വയം ഈശ്വരനെന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, അത് പറയാൻ കഴിയത്തില്ല. എന്നിൽ എന്തെങ്കിലും ശക്തി വിശേഷം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം ഞാൻ ദേവദാസ്വരൂപമാണ്. എന്നിൽ എന്തെങ്കിലും സിദ്ധി വിശേഷം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം ഞാൻ യോഗിയാണ്. പക്ഷെ എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഈശ്വരനാണ്. കാരണം അത് ഈ ശക്തിക്ക് സിദ്ധിക്കുമൊക്കെ അപ്പുറമാണ് ഈശ്വരീയത. അത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും ഉപരിയാണ്. അപ്പൊ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒരുവന് ഈശ്വരീയത അവകാശപ്പെടാൻ പറ്റില്ല. മറ്റു പലതും അവകാശപ്പെടാം. അതുകൊണ്ട് തസ്യപ്യന്യോ നിയന്ത്രിത അനവസ്ഥാദോഷന സംഭവതി ഭേദാഭാവ. അതുകൊണ്ട് ഇവിടെ ഒരു അന്തര്യാമി സ്വീകരിച്ചു കഴിഞ്ഞാൽ, തന്നെയും അതായിട്ട് തന്നെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, പിന്നെ മറ്റൊരു നിയന്താവിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരന്റെ മുകളിലൊരു ഈശ്വരൻ, ഇതിനെല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനെ സൃഷ്ടിക്കാൻ ഒരാൾ വേണ്ടെന്ന് ചോദ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്ന ഈശ്വരനുള്ള സർവജ്ഞത്വവും സർവശക്തിത്വവും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ഈശ്വരന്റെ ആവശ്യം. കാരണം എവിടെയാണോ സർവജ്ഞത്വവും സർവശക്തിത്വവും വരുന്നത് അത് തന്നെ ഈശ്വരൻ. പിന്നെ ജീവനെ ഈശ്വരൻ എന്നുകൊണ്ട് പറയുന്നു, രണ്ടു പേര് തത്വമായതുകൊണ്ട് എന്ന് പറയുന്നു ഭേദാഭാവ. ഭേദഹി സത്യ അനവസ്ഥാ ദോഷ ഉപത്തി. ഭേദം വന്നു കഴിഞ്ഞാൽ അനവസ്ഥാ ദോഷം വരും. തന്റെ പരമാർത്ഥ സ്വരൂപമാണ് ഈശ്വര സ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ ഭേദമില്ല, അനവസ്ഥയില്ല. നമ്മളെപ്പോഴും ഉത്കണ്ഠപ്പെടുന്ന അനവസ്ഥയെക്കുറിച്ചാണ്. മതങ്ങൾ ശരിയാവും, ഒരു ഈശ്വരനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഈശ്വരനെ അംഗീകരിക്കണ്ടേ? അങ്ങനെ അതിൻ്റെ ആവശ്യം. ഇവിടെ ഈശ്വരൻ ഏതെന്തിനെയാണോ നിയമനം ചെയ്യുന്നത് അതൊന്നും ഈശ്വരനിൽ നിന്ന് അന്യമല്ല. അജീവനായാലും ശരി, പ്രപഞ്ചമായാലും ശരി, ശരീരമായാലും ശരി, അവിടെ ഈശ്വരസ്വരൂപം തന്നെ. ഭേദഹി സത്യ അനവസ്ഥതി തസ്മാത് പരമാത്മേവ അന്തര്യാമി. അതുകൊണ്ടിവിടെ അന്തര്യാമി എന്നുള്ള പുതിയ പേരിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത് മുമ്പ് പല ഭാഗങ്ങളിൽ ചർച്ച ചെയ്ത പരമാത്മാവ് തന്നെയാണോ, അത് ഉപാസ്യമാണോ, അല്ലെങ്കിൽ അതിനെ നിർഗുണമായി ഗ്രഹിക്കുക അത് ന്യായമാണ് എന്നർത്ഥം. നജസ്മാർത്ഥം അതദ്ധർമ്മ അഭിലാപ. അടുത്തു പറയുന്നു, സ്യാദേത് അധിഷ്ഠത്വാദിയോ ധർമ്മാഹ സാംഖ്യസ്മൃതി കൽപ്പിതസ്യ പ്രധാനസ്യാപ്യുപദ്യന്തേ രൂപാധീനതായ തസ്യ തേ ലഭ്യവുമാ. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അധിഷ്ഠം അവ്യവഹാര്യം ഏകാത്മപ്രത്യസാരം. ഈശ്വരനെ കുറിച്ച് പറയുമ്പോഴും പറയും, ഏഷ സർവേശ്വര ഏഷ സർവേഷ അന്തര്യാമി ഐഷയോനി സർവസ്യ പ്രഭാപ്യോ വിഭൂതാന. അധിഷ്ഠത്വാദികൾ പറയുന്നത് അതുകൊണ്ട് ഒരു ഈശ്വരനെ എന്തിനു സ്വീകരിക്കണം, ഈ പ്രപഞ്ചത്തിന് കാരണമായി സാംഖ്യസ്മൃതി കൽപ്പിത പ്രധാന സ്യാപി. സാംഖ്യന്മാർ പറയുന്ന പോലെ പ്രകൃതി തന്നെയാണ് ഇവിടെ എല്ലാം അധിഷ്ഠമല്ലല്ലോ, പ്രകൃതിയിൽ അധിഷ്ഠമായും പലതും ഉണ്ടല്ലോ. എന്താണ് ഈ ജഗത്തിന് കാരണം നമുക്കറിയില്ല, അറിയാത്ത എന്തോ ഒന്നാണ്. അറിയാത്തതിന് സാംഖ്യന്മാർ കൊടുത്തിരിക്കുന്ന പേരാണ് പ്രധാനം. ആരും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെയൊന്നുണ്ട്. അവിടെ അതിനൊരു ചൈതന്യ വിശേഷമായി എന്തിനു സ്വീകരിക്കണം, അവിടെ ഒരു ചൈതന്യത്തിൽ എന്തിനു സൃഷ്ടികർത്തൃത്വത്തെ ആരോപിക്കണം. പ്രധാനമായിക്കോട്ടെ, പ്രകൃതി അറിയാൻ കഴിയാത്ത പ്രകൃതി രൂപാധീനതായ തസ്യത്തെ ലഭ്യമാണ്, അത് രൂപരസാധീനമാണ് എന്ന് വെച്ചാൽ അത് അധിഷ്ഠമായിരിക്കുന്നു. മനുവും പറയുന്നുണ്ട്, അപ്രതൃ അവിജ്ഞേയം പ്രസുപ്തമിവ സർവത. അത് അപ്രതർക്യം, യുക്തി വിചാരം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ജഗത് കാരണത്തെ. അവിജ്ഞേയം, അത് അനുഭവിച്ചറിയാൻ കഴിയത്തില്ല. പ്രസുപ്തമിവ, ഏതുപോലെ ഇരിക്കും, സുഷുപ്തി പോലെ. സുഷുപ്തി എന്ന് പറയുന്നത് അനുഭവിച്ചറിയാൻ പറ്റും. സുഷുപ്തി ആരും അനുഭവിക്കാറില്ല. നമ്മൾ സാറിന് പറയാറുണ്ട് എന്താണോ, സുഷുപ്തി അനുഭവിക്കുന്നു, ഞാൻ സുഷുപ്തി അനുഭവിച്ചു എന്നൊക്കെ. അനുഭവം എന്ന് പറയുന്നത് ചിത്തവൃത്തിയാണ്. ചിത്തവൃത്തി എവിടെയാണോ പ്രകടമാകുന്നത്, ജാഗ്രത ആയി അല്ലെങ്കിൽ സ്വപ്നം. അപ്പോ സുഷുപ്തിയെ കുറിച്ച് നമുക്ക് എന്തേ പറയാൻ പറ്റൂ, ഒരു അനുഭവം ഇല്ലാത്ത അവസ്ഥ, ആരും അതിനെ അനുഭവിക്കുന്നില്ല. അനുഭവം എന്ന് പറയുന്ന ഉള്ളിൽ ഉണ്ടായോ ഉടൻ ഉണർന്നു അല്ലെങ്കിൽ സ്വപ്നം. സുഷുപ്തി എന്ന് പറയുന്നത് എന്താണ്, സർവ അനുഭവശൂന്യമാണ്. അതുകൊണ്ട് പറയുന്നതാണ് അത് അനുഭവ സ്വരൂപമാണ്, അനുഭവ വിഷയമായ ഒന്നല്ല. അതിന്റെ സ്വരൂപം തന്നെ എന്താണ്, കേവലമായ ബോധമാണ്. അതവിടെ നശിക്കാതെ നിൽക്കുന്നു. പരമാർത്ഥ ബോധത്തിന്റെ സ്വരൂപം അങ്ങനെയാണ്, അത് വിഷയമാകുന്നില്ല, അവിഷയമായി തന്നെ നിൽക്കും. അത് ജാഗ്രത് ബോധമായി മാറിക്കഴിയുമ്പോഴാണ് ജാഗ്രത് ബോധം കൊണ്ട് വീണ്ടും അതിനെ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് അതിനറിയുന്നു, വേദാഹം, ഞാൻ ആ തത്വത്തെ അറിയുന്നു, അത് വിഷയമായിട്ടല്ല, അത് കേവലമായ ബോധമാണ് സുഷുപ്തവത് എന്ന് പറയുന്നു. അങ്ങനെയിരിക്കുന്ന അറിയാൻ കഴിയാത്ത പ്രകൃതിയായിക്കൂടെ എന്നാണ്. ഇത് ഈ സ്മരന്തി മനു അക്കാര്യം പറയുന്നു. തസ്യാവി നിയന്ത്രിത്വം സർവ്വവികാര കാരണത്വം അബുദ്ധ്യതി. അതിന് നിയന്താവെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതിൽ നിന്നാണ് സർവ്വ വികാരങ്ങളും ഉണ്ടായത്, പ്രകൃതിയിൽ നിന്നാണ്. അതുകൊണ്ട് പ്രകൃതിയാണ് നിയന്താവ്. അല്ലെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, അങ്ങനെ കാരണത്തെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഏതെങ്കിലും സൂക്ഷ്മഭാവത്തിൽ എത്തിച്ചേരത്തുള്ളൂ. അതിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്, അതിന് നിയന്ത്രിത്വമുണ്ട് സൃഷ്ടിയെ. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണ്? ഇതൊക്കെ അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഓരോ വ്യക്തിയിലും പാരമ്പര്യത്തിലൂടെ കൈമാറിക്കിട്ടുന്ന ഒരു സ്വഭാവവിശേഷമുണ്ട്. അതനുസരിച്ചാണ് ആ വ്യക്തി തന്നെ. അത് എന്താണ്? പ്രകൃതി ആണത്, അല്ല ചൈതന്യമല്ല എന്നാണ് അതിനെ നിഷേധിക്കുന്നു. തസ്മാത് പ്രധാനം അന്തര്യാമി ശബ്ദസ്യ. അതുകൊണ്ട് പ്രധാനത്തെ എടുത്തു. അജ്ഞേയമായിരിക്കുന്ന അദൃശ്യമായിരിക്കുന്ന ഒരു പ്രകൃതി അതാണ് ഇതിനെല്ലാം മൂലകാരണമായിരിക്കുന്നു. അതിനെ സ്വീകരിക്കുക. ഇക്ഷതേർന്ന അശബ്ദം ഇത്യത്ര നിരാകരണം. ഈ ചിന്താഗതി ഇക്ഷതേർന്ന അശബ്ദം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, അവിടെ നിരാകരിച്ചതാണ്. സത് പ്രധാനമിഹ അധിഷ്ഠത്വാദി ഉപദേശ സംഭവേന. പക്ഷെ ഇവിടെ എന്താണ്? അത് അദൃശ്യമാണ് എന്നും മറ്റും പറയുന്നത് കൊണ്ട് പുനരാശങ്കിത പ്രധാനമാണോ എന്നിവിടെ ആശങ്കിക്കുന്നു. അതഹ ഉത്തരമിച്ചത് അതിന് സമാനം പറയുന്നു, ഇത് പ്രധാനമല്ല. നച്ച സ്മാർത്ഥം പ്രധാനം അന്തര്യാമി ശബ്ദം ഭവിനോർഹൃതി. ഇവിടെ അന്തര്യാമി എന്നുള്ളതുകൊണ്ട് സ്മൃതി പ്രസിദ്ധമായ പ്രധാനത്തെ സ്വീകരിക്കുന്നത്. കസ്മാത് എന്തുകൊണ്ട്? അതദ്ധർമ്മ അഭിലാപ സൂത്രത്തിൽ പറയുന്നു. നജസ്മാർത്ഥം സ്മൃതിയിൽ പറഞ്ഞ പ്രധാനമല്ല അന്തര്യാമി. അതദ്ധർമ്മ അഭിലാപ അത് വിശദീകരിക്കുന്നു. എന്തുകൊണ്ടല്ല? യദ്യപി അധിഷ്ഠത്വാദി വിപദേശ പ്രധാനത്തെ സംബന്ധിച്ച് പറയാം, അദൃശ്യമൊന്നും അധിഷ്ഠമൊന്നുമെല്ലാം പ്രധാനത്തെ പറയാം. തഥാപിന അധിഷ്ഠത്വാദി വിപദേശ സംബോധി. പക്ഷേ ദുഷ്ടത്വാദി പറയാൻ കഴിയത്തില്ല. ദുഷ്ടത്വം പുരുഷനിലേ പറയാൻ കഴിയും, പ്രധാനത്തിൽ പറയാൻ കഴിയത്തില്ല. ഇവിടെ എന്താ പറയുന്നത്? ദുഷ്ട അധിഷ്ഠ ശ്രോത അശ്രോത മന്ദ അമന്ദ വിജ്ഞാത അവിജ്ഞാത ഇത് രണ്ടും പറയുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് പ്രധാനത്തിൽ പറയാൻ കഴിയില്ല, ഈശ്വരനെ പറയാൻ കഴിയും. അതാണ് വ്യത്യാസം. എന്നാൽ ദുഷ്ടത്വാദി വിവസിയെ സംബോധി പ്രധാനത്തെ അചേതനത്തെ ഒരത്തെ ലഭ്യമത്. അവർ പ്രധാനത്തെ അചേതനമായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താണ്? അദൃഷ്ടോ ദുഷ്ട അശ്രുത അശ്രോത അമതോ മന്ദ അവിജ്ഞാതോ വിജ്ഞാത ഇവിടെ പറയുന്നു. യാജ്ഞവൽക്കേന ഉദ്ധാരകന് ഉപദേശിക്കുമ്പോൾ പറയുന്നതാണ് ഇതൊക്കെ. അധിഷ്ഠാവാണ് പക്ഷെ അധിഷ്ഠാവാണ്, അശ്രുതനാണെന്നാൽ ശ്രോതാവാണ്, അമ്മത്തനാണ് മനനം ചെയ്യാത്തവനാണ് പക്ഷെ അത് മനനം ചെയ്യുന്നവനാണ്, അവിജ്ഞാത അത് വിജ്ഞാതാവല്ല എന്നാൽ വിജ്ഞാതാവാണ്. പരസ്പര വിരുദ്ധം പോലെ പറയുന്നു. ഒരു ഈശ്വരനെ പറ്റി എന്തുകൊണ്ട്? ഈശ്വരനാണ് സർവഭാവങ്ങളിൽ വിരിക്കാൻ കഴിയുന്നു. എങ്ങനെ? ആ ഈശ്വരൻ തന്നെ ഈ ഗുണങ്ങളെല്ലാം നിരാകരിച്ച് സ്വസ്വരൂപത്തിൽ എന്താണ് അത്? അധിഷ്ഠമായിരിക്കുന്നു, അവ്യവഹാരമായിരിക്കുന്നു, ഏകാത്മ പ്രത്യസാരമായിരിക്കുന്നു, പ്രപഞ്ചോപശമമായിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു, ശിവമായിരിക്കുന്നു, അദ്വൈതമായിരിക്കുന്നു, എല്ലാം അവിടെ യോജിക്കും. അസമയം ഈ കാര്യകരണങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ നിയന്താവായിരിക്കുന്നു, സർവ്വ കണ്ണിലൂടെയും കാണുന്നു, സർവ്വ ചെവിയിലൂടെയും കേൾക്കുന്നു. ഇതെല്ലാം ഈശ്വരനല്ലാതെ ഇവിടെയാണ് യോജിക്കുന്നത്. ഇത് ഹി വാക്യശേഷ ഭവതി. ഇവിടെ എല്ലാം എന്താണ്? എന്താണ് ഈശ്വരതത്വം, എന്താണ് പരമാത്മതത്വം, അതിൻ്റെയൊക്കെ വളരെ വ്യക്തമായി വളരെ ദൃഢമായി യാതൊരു സംശയവും വരാത്ത രീതിയിൽ ഇവിടെ ഭാഷകാരൻ വ്യക്തമാക്കുകയാണ്. ഈ വിഷയങ്ങളെ കുറിച്ച് ഒരുവന്റെ മനസ്സിൽ ലേശം പോലും സംശയങ്ങൾ അവശേഷിക്കാൻ പാടില്ല. സർവ സംശയങ്ങൾക്കും പരിഹാരമായിട്ടാണ് നിർദ്ദേശിക്കുന്നത്. ആത്മത്വമിന പ്രധാന ജീവിതത്തിലെ ആത്മ എന്ന് പറയുന്നതും പ്രധാനത്തിന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സംഖ്യന്മാർ പറയുന്നു പ്രധാനം അത് വേറെ, പുരുഷൻ വേറെ, പുരുഷനാണ് അവിടെ ആത്മാവെന്ന് പറയുന്നു. പ്രധാനത്തെ ആത്മാവെന്നൊരിക്കലും പറയാൻ കഴിയില്ല. പുരുഷന് ഭോഗത്തെയും അപവർഗത്തെയും കൊടുക്കുന്ന ഒരു ശക്തിയാണ് പ്രധാനമെന്ന് പറയുന്നു, ഒരു പ്രകൃതിയാണ്. അതുകൊണ്ട് അതെങ്ങനെയാകും? ഈശ്വരൻ അതുകൊണ്ട് ഇവിടെ അന്തര്യാമി എന്ന് പറയുന്നത്. സർവത്തിന്റെ സ്വരൂപമായിരുന്നുകൊണ്ട് സർവത്തെയും പ്രവർത്തിപ്പിക്കുന്ന ആ ഈശ്വരനാണ്, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് ശ്രുതി പ്രമാണ സിദ്ധമാണ്. അതുകൊണ്ട് ഭാഷകാരൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം ഇത് തന്റെ ഭാവനയല്ല. പലരും പിൽക്കാലത്ത് വന്നവരും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഭാഷകാരന്റെ കേവലമായ ഭാവനയാണ്. അങ്ങനെയൊന്നുമില്ല എന്ന്. അതല്ല ശ്രുതിയിലെത്തുകൊണ്ട് അതിവിടെ വ്യക്തമായി പറയുകയാണ്, അതിന് വിശദീകരിച്ച് പറയുക. ശ്രുതിക്കകത്തതുകൊണ്ട് ഈശ്വരതത്വത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ഒന്ന് പരിഷ്കരിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സൂത്രങ്ങളിൽ ഇതൊന്നും ഇല്ല എന്ന് ആൾക്കാർ പറയും. കാരണം ഈ വാക്യങ്ങൾ, ഈ വിഷയവാക്യങ്ങളിലൂടെ ഈ സൂത്രത്തെ ഭാഷകാരന് മുമ്പും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ഭാഷകാർ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. അവിടെയെല്ലാം ഇത് ചർച്ചയ്ക്ക് വിഷയമായി വന്നിട്ടുണ്ട്. അതേ വാക്യങ്ങളെ അതേ സൂത്രങ്ങളിൽ ഭാഷകാരൻ സ്വീകരിച്ചുകൊണ്ട് ഈ കാര്യത്തെ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ പൂർവാപരമായി ശ്രുതികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശ്വര തത്വം എന്താണ് എന്ന് തന്നെ ബോധ്യപ്പെടുന്നു. അപ്പൊ ശ്രുതിയെ അവലംബിച്ചുകൊണ്ട് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നവൻ അതിനെ, ആൾക്കാർ ചോദിക്കും വേദത്തിൽ ഈശ്വരനുണ്ടെങ്കിൽ അവിടെ നിനക്കെന്താ, അതെന്താ ഗുണം? പുസ്തകത്തിലെ ഈശ്വരൻ നിനക്ക് ഗുണം ചെയ്യും. ശ്രുതി അവലംബിച്ചുകൊണ്ട് ചിന്തിച്ചിട്ട് അതിനെ പറയുന്നു എന്താണ്, അന്തര്യാമി ആത്മാമൃത, അതിനെ സർവസ്വരൂപമായി ആത്മനിഷ്ഠമായി അതിനെ ബോധിക്കുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതാണ് ഈശ്വര ബോധമായി ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത്. ഓ